അതായത് ഈ ആര്യസമാജം ആണ് ഇസ്ലാം വിരോധം ക്രിസ്ത്യാനി വിരോധം വളരെ ശക്തമാക്കിയത്. ദയാനന്ദ സരസ്വതി അവിടെയൊക്കെ ആ മതങ്ങളെയും അതിനെ കൂടെ ശക്തമായി വിമർശിച്ചു. അപ്പോ ഒരു പരമത വിദ്വേഷം, പരമത വിദ്വേഷം എന്ന് പറയുന്നത് അടിത്തറയിട്ട അവരാണ്. അപ്പോ അതിന് പല അതിനുള്ള കാരണങ്ങൾ അവർക്കുണ്ട്. കാരണം എന്താണ്, ഇസ്ലാം മതം കൂടെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി അവർക്ക് പറയാൻ കാരണമുണ്ട്. ക്രിസ്തു മതം എന്ന് പറയുന്നത് കച്ചവടത്തിന് വന്നിട്ട് ഇവിടെ പ്രചരിപ്പിച്ചു. അപ്പോ അങ്ങനെയൊക്കെയുള്ള കാരണങ്ങൾ അവർക്ക് പറയാനുണ്ടെങ്കിലും രണ്ടു മതങ്ങളെ അവര് നേരിട്ടത് വിദ്വേഷകരമായിട്ടാണ്. മതവിദ്വേഷം, മതവിമർശനം വരെയാണ്, മതവിദ്വേഷം വരെയാണ്, രണ്ടും രണ്ടാണ്. അപ്പൊ അവര് മതവിദ്വേഷത്തിന് അടിത്തറ ഒരുക്കിവരുന്നു. അത് പിന്നെ മറ്റുള്ളവരെല്ലാം അത് ഏറ്റുപിടിച്ചു. അത് ബ്രിട്ടീഷുകാരിവിടെ പഠിക്കും, ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുമ്പം തന്നെ അവർ മതവിദ്വേഷം പറഞ്ഞു. മറ്റുള്ളവർ പിന്നെ ഹിന്ദു മഹാസഭ, രാഷ്ട്രീയ സ്വയം സേവക സംഘം, അവരൊക്കെ അതിൽ അതിനേറ്റുപിടിച്ചു. അവരെല്ലാം വളരെ ശക്തമായി പിന്നെ ഇസ്ലാം ഹിന്ദു അവര് എന്താണോ അവർക്കെതിരായ നിലപാടുകൾ, വിദ്വേഷപരമായ നിലപാടുകൾ സ്വീകരിച്ച് അവരുടെ പക്ഷത്തു നിന്ന് തിരിച്ചുകൊണ്ടായി. അല്ലാതെ ഭൂരിഭാഗത്തുനിന്ന് മാത്രമാണ് അവരും തിരിച്ച്. അവർ പറഞ്ഞു, ഞങ്ങൾ ഇന്ത്യയിൽ വന്ന കാരണം അവതാരം കൊണ്ടല്ല, ഞങ്ങളെ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയാണ്, അപ്പൊ ഞങ്ങൾക്ക് കൂടെ അവകാശമാണ്, ഞങ്ങളെ കൈക്കൊരുത്തുകൊണ്ടാണ് ഇവിടെ നേടിയത്, ഞങ്ങൾക്കും അവകാശമുണ്ടെന്ന് അവർ പറഞ്ഞു. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ട് സംഘർഷം. അപ്പോ ഈ എന്താണ് നമ്മുടെ സി വി പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഹിന്ദുമതം എന്ന് പറയുന്നൊരു മതമേ ഇല്ലല്ലോ എന്ന് പറയുന്നത് അത്ര നല്ല ഒരു പ്രസ്താവനയല്ല. ഇപ്പൊ സി വിയുടെ അഭിപ്രായം, കാരണം ഇവരെല്ലാവരും പറയുന്നതാണ് ഹിന്ദുമതം എന്ന് പറയുന്ന ഒരു മതമേ ഇല്ല. പക്ഷെ ആര്യസമാജികളുണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷെ സനാതനധർമ്മവാദികൾ, സനാതനധർമ്മവാദികൾ പറയുന്നതും അത് തന്നെയാണ്, ഹിന്ദുമതം എന്ന് പറയുന്ന ഒരു മതമില്ല. അപ്പൊ അതൊരു അപകടകരമായ പ്രസ്താവനയാണ്. അവിടെ അത് തുടർന്ന് പറയുന്നതിന് തന്നെ മനസ്സിലാക്കാം എന്താണ് മതത്തിന്റെ എന്താണ് സഗുണ നിർഗുണ വശങ്ങളെന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ ഗുരു ഉദ്ദേശിക്കുന്നത് മനുഷ്യന്റെ ഈ ഹിന്ദുമതമെന്ന പേരിൽ പ്രചരിച്ചിരിക്കുന്ന തത്വചിന്തയും വിശ്വാസം, അതാണ് സഗുണ നിർഗുണമെന്ന് പറയുന്നത്. അതിനെയാണ് ഗുരു മതമായിട്ടെടുത്തത്, അതിനെ അംഗീകരിക്കുന്നുണ്ട്. അതിനാണ് ഗുരു അവിടെ ഹിന്ദുമതം എന്ന് പറയുന്നത്. സഗുണ നിർഗുണമെന്ന് പറയുമ്പോൾ അതാണ്, നിർഗുണം എന്ന് പറയുമ്പോൾ തത്വചിന്ത, സഗുണം എന്ന് പറയുമ്പോൾ വിശ്വാസം. ഈ രണ്ടു കാര്യങ്ങളാണ് ഗുരു അവിടെ അംഗീകരിച്ചത്, അത് പ്രചരിപ്പിക്കണമെന്ന് പറയുന്നത്. അപ്പോ അങ്ങനെ പറയുമ്പോൾ അവിടെ ഗുരു പ്രധാനമായും ഉദ്ദേശിച്ച ഒരു കാര്യം അത് ജാതിരഹിതമായിരിക്കണം, അത് ഗുരുവിന്റെ അടിസ്ഥാന സിദ്ധാന്തമാണ്. ജാതിരഹിതമായിരിക്കണം, എന്നാൽ ഈ രണ്ട് കാര്യങ്ങളും അതിലെ തത്വചിന്തയും വിശ്വാസവും പ്രചരിപ്പിക്കണമെന്നുള്ളതാണ്. അത് ശരിയായ വിശ്വാസങ്ങൾ, അന്ധവിശ്വാസങ്ങളല്ല. അന്ധവിശ്വാസങ്ങൾക്ക് ഗുരു എതിരായിരിക്കും. ശരിയായ വിഷയം. അത് അന്നത്തെ ഒരാവശ്യം. ഈ പറയുന്നതൊക്കെ SNDP ഒക്കെ രൂപീകരിച്ചുകൊണ്ടുവരുന്ന ആദ്യകാലത്ത് പറയുന്നതാണ് ഇതൊക്കെ. അന്ന് ഇതൊക്കെ ഒരാവശ്യമായിരുന്നു ജനങ്ങളെ സംഘടിപ്പിക്കുന്നതിനും ജനങ്ങളെ അതൊരു എന്താണ് ഒരു പരിഷ്കരണ പ്രസ്ഥാനം എന്നുള്ള നിലയ്ക്ക് SNDP എന്ന് പറയുന്ന ഒരു പരിഷ്കരണ പ്രസ്ഥാനമാണ്. ആ രീതിക്ക് അവർ കൊടുത്ത ഉപദേശങ്ങളാണ് അന്നത്തെ നിലയ്ക്ക്. പക്ഷെ ഒരു ഹിന്ദുമതം ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊരു വലിയ അപകടമുണ്ട്. സിയുടെ അഭിപ്രായമാണ്. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഈ പറയുന്ന സനാതനധർമ്മവാദികൾ പറയുന്നത് ഹിന്ദുമതം ഇല്ലെന്നാണ്. ഇത് രണ്ടുപേരും അഭിപ്രായമായിട്ട് വരും. അതാണ് വി പരമേശ്വരനൊക്കെ പിടിക്കുന്നത്. അവർ പറയുന്നത് എന്താണ്, ആസേതു ഹിമാചലം ഈ ഭാരതഖണ്ഡത്തിലെ എല്ലാ ജനങ്ങളെയും ഒരുമിച്ച് നിർത്തുന്ന ഒരു എന്താണ് സാംസ്കാരിക ഐക്യമുണ്ടെന്നാണ് അവർ പറയുന്നത്. ഇതാണ് അപകടം. അതൊരു ക്രിസ്തു മതം പോലെയോ ഇസ്ലാം മതം പോലെയോ ഒരു റിലിജിയൻ അല്ല എന്നാണ്. ഇത് ഈ സനാതനധർമ്മവാദികളുടെ ഏറ്റവും അതിനാണ് അവർ കൾച്ചറൽ നാഷണലിസം എന്ന് പറയുന്നതാണ്. സാംസ്കാരികമായ ദേശീയമായ ഐക്യം എന്ന് പറയുന്നത്. അപ്പൊ അതിലൊരു അപകടം ഒളിഞ്ഞിരിപ്പുണ്ട്. എന്താണ് അപകടം? എന്താണ് അപകടം? എന്താണ് ബുദ്ധിമാൻ ചാതുർവർണ്ണി എന്ന് പറഞ്ഞാൽ പോരാത്, ജാതി വ്യവസ്ഥ എന്ന് പറയും. അതായത് ഇവര് പറയുന്നത് എന്താണ്, ഭാരതത്തിൽ ആദ്യ ആ സേതു ഹിമാചലം എന്താണ് ഒരു സാംസ്കാരിക ഐക്യം ഉണ്ടെന്ന് പറയുമ്പോൾ എന്താണ് ഈ സംസ്കാരം? അതാണ് മനസ്സിലാക്കുന്നത്. ഈ ഭാരതത്തിന്റെ സനാതന സംസ്കാരം അല്ലെങ്കിൽ സനാതന ധർമ്മം എന്ന് പറയുന്നത് എന്താണ്? അതാണ് മനസ്സിലാക്കേണ്ട കാര്യം. ശരി, ഹിന്ദു മതമല്ല, അത് മതമല്ലേ സംബന്ധിച്ചു, പിന്നെ എന്താണത് സംസ്കാരം? എന്താണത് എന്നൊന്നും പറഞ്ഞ പോരാ, അതൊക്കെ ഡയലോഗുകൾ. ഈ ഒരുപാട് ആലങ്കാരിക ഭാഷ ഉപയോഗിക്കാതിരുന്ന പറഞ്ഞത് ശരിയാണ്. എന്ന് വെച്ചാൽ അതൊക്കെ ജാതി ആചാരങ്ങളാണ് ഈ പറയുന്നത്, ഇവിടുത്തെ സംസ്കാരം എന്ന് പറയുന്നത്. ഓരോ ജാതിയുടെ ആചാരങ്ങളാണ് ഈ സംസ്കാര സംസ്കാരം എന്ന് പറയുന്നത്. അല്ലാതെ ഇന്ത്യയിലെ ഈ മുഴുവൻ ജനങ്ങൾക്ക് ഒരു സംസ്കാരം ഒരിക്കലും ഉണ്ടായിട്ടില്ല. അപ്പോ സാംസ്കാരിക ഐക്യം എന്ന് പറയുന്നത് ഒരു തട്ടിപ്പാണ്. വൈവിധ്യം എന്ന് പറയുമ്പോൾ തന്നെ ഏകീകരണം ഇല്ലല്ലോ. അതൊക്കെ എന്താണ്, ഭാഷാ ജാലങ്ങളിൽ നിങ്ങൾ പെട്ടുപോകുന്ന വൈവിധ്യം എന്ന് പറഞ്ഞാൽ ഏകീകരണമില്ല, വേറെ വേറെ തന്നെയാണ്. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ കേരളം ഒറ്റ എടുക്കുക, ഇന്ത്യ മൊത്തം നോക്കുക, നമ്പൂതിരി, ഈഴവര്, നായർ, മൂന്നുപേരുടെ വിവാഹത്തെ എടുക്കുക. ഈഴവരുടെ വിവാഹ രീതികൾ പോലെയാണോ നായരുടെ വിവാഹ രീതി? അതുപോലെയാണോ നമ്പൂതിരിയുടെ? ഇതാണ് ജാതി ആചാരം എന്ന് പറയുന്നത്. ഇതെപ്പോഴും ഭിന്നമായിരിക്കുന്നിടത്തോളം എന്തായിരിക്കും? എന്ത് എങ്ങനെയായിരിക്കും? ജാതിയും വേറെ ആയിരിക്കും, ജാതിയും വേറെ ആയിരിക്കും. വിവാഹം എന്ന് പറയുന്ന ഒരു സംഭവം എടുത്തു കഴിഞ്ഞാൽ തന്നെ അറിയാം ഇവിടുത്തെ ഓരോ ജാതിയുടെയും ആചാരങ്ങൾ. ആ അത് തന്നെ, ഓരോ ജാതികളുടെയും. ഞാനിപ്പോ ഒരു ഉദാഹരണം പറഞ്ഞു. അതാ ഞാൻ പറയും, ഓരോ ജാതിക്കും എന്താണ്, ഓരോ ജാതിക്കും അവരവ ഈ ആചാരങ്ങളാണ് ജാതികളെ നിർത്തുന്നുള്ളത്. ഇത് ജനനം മുതൽ മരണം വരെയുള്ള നിങ്ങൾ മരണത്തിന്റെ ചടങ്ങിൽ പോയി നോക്കുക. മരണത്തിന്റെ ചടങ്ങിൽ പോയാലും ശരി, ഞാൻ പ്രധാനമായതുകൊണ്ട് മൂന്ന് പറഞ്ഞതേ ഉള്ളൂ. ഈ മൂന്ന് കൂട്ടരുടെയും ചടങ്ങ് വേറെയാണ്. അപ്പൊ ഈ മൂന്ന് ജാതികൾ ഇങ്ങനെ മിക്കത്തേ ഉള്ളൂ. എന്തുകൊണ്ട്? എന്താണ് നേരത്തെ എന്താ പറഞ്ഞ? എന്തോ വൈവിധ്യങ്ങളും ഏകത്വം. ഇതിനെന്താ ഏകത്വം? ഏകത്വം എന്ന് പറയുന്നത് എന്താണ്? ഇതിൽ ഏകത്വം എന്ന് പറയുന്നത് എല്ലാവരും കല്യാണം കഴിക്കുന്നു, എല്ലാവരും മരിക്കുന്നു, ഇതാണ് ഏകത്വം. അതൊരു വാസ്തവമാണ്. ഈഴവരായാലും നായരായാലും നമ്പൂതിരിയായാലും കല്യാണം കഴിക്കും, ഇവരെല്ലാം ജാഗ്യം ചെയ്യും. ഇതാണ് എന്ത് പറയുന്നത്, വൈവിധ്യങ്ങളിൽ ഏകീകരണം. പക്ഷെ ഇവരുടെ ജാതികളെ നിലനിർത്തുന്ന എന്താണ്? ഇവരുടെ ആചാരങ്ങളാണ്. അപ്പൊ ഇവിടെ സാംസ്കാരിക ഐക്യം അങ്ങനെ ഒന്നുമില്ല. ഇവരുടെ എല്ലാവരുടെയും സംസ്കാരം വേറെയാണ്, പാരമ്പര്യമായി. ഇത് കുറെയൊക്കെ അടിച്ചേൽപ്പിച്ചാണ്, കുറെയൊക്കെ പാരമ്പര്യമായി വന്നതാണ്. ഇപ്പൊ പറഞ്ഞില്ലേ, ഇപ്പോ ഈ അവരുടെ ചടങ്ങ് വളരെ ക്ഷേമമാണെന്ന്. അത് ഗുരുവിന് ശേഷം, ഗുരുവിന് മുമ്പതായിരുന്നില്ല സ്ഥിതി. അത് ഗുരു പരിഷ്കരിച്ചതുകൊണ്ടാണ് അത് നമ്മളിന്ന് ശ്രേഷ്ഠമെന്ന് പറയുന്നത്. ഗുരുവിന് മുമ്പ് അങ്ങനെ ആയിരുന്നില്ല, അതൊക്കെ വെറും പ്രാകൃതമായിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെ ഒരു പരിഷ്കരണമൊക്കെ ഏർപ്പെടുത്തിയത്. അപ്പൊ അതുകൊണ്ട് എന്താണ് ഈ സാംസ്കാരിക ഐക്യം എന്ന് പറയുന്നത്? ഓരോ സംഭവമായിട്ട് എടുത്ത് നോക്കുക. ഇതിപ്പോ ഈ എന്താണ് കുറച്ച് സമൂഹത്തിൽ മാറ്റം വന്ന് അഭിവൃദ്ധി പ്രാപിച്ച ജാതികളിലാണ് ഇത് കാണുന്നത്. അസമയം പഴയകാലത്ത് മനുഷ്യര് ഭൂരിപക്ഷം പേരും എന്താണ് അധകൃതരായും പുറം ജാതികളായും ആദിവാസികളായും ഒക്കെ കഴിഞ്ഞിരുന്ന കാലഘട്ടത്തിലാണ്. ഇവിടെ എന്താ സാംസ്കാരിക ഐക്യമുള്ളത്? ഇതുവല്ലതും പ്രതീക്ഷിക്കാൻ പറ്റുമോ? ഇത്രയൊക്കെ പുരോഗമിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളിപ്പോഴും വ്യത്യാസം കാണുന്നത്. അപ്പൊ ഇവര് ആശയ വിമാചനം, സാംസ്കാരിക ഐക്യം എന്ന് പറയുന്നത് എവിടെയാണ്? അപ്പൊ അന്ന് ഈ പറയുന്ന ഇവർ പറയുന്ന സാംസ്കാരിക മേന്മ എന്നൊക്കെ പറയുന്നത്, അന്ന് മേൽജാതികളായി സ്വയം കരുതിയിരുന്ന ഒരു ന്യൂനപക്ഷങ്ങളുടെ ഇടയ്ക്ക് ഉണ്ടായിരുന്ന സാംസ്കാരികതയെ കുറിച്ചാണ് ഇവർ പറയുന്നത്. ഈ സാംസ്കാരികമെന്ന് പറയുന്ന ഈ സംസ്കാരം എന്ന് പറയുന്നപ്പോ ഇവർ ധരിക്കുന്ന കാര്യങ്ങളൊക്കെ ഭൂരിപക്ഷത്തിനും അന്യമായിരുന്നു. മറ്റേ ഈ പറയുന്നവരുള്ള വാചകം അടിച്ച ആൾക്കാരെ വിരുത്തുന്നതാണ്. അല്ല, അതിനകത്തൊന്നും യാതൊരു കാര്യമില്ല. അപ്പോൾ ഹിന്ദു എന്ന് പറയുന്ന ഒരു മതമില്ലെന്ന് പറഞ്ഞാൽ അത് ചെന്ന് നിൽക്കുന്ന എവിടെയായിരിക്കും? സനാതനധർമ്മത്തിലാണ് നീങ്ങിയിരിക്കുന്നത്. അത് പറയുന്നവർക്കറിയത്തില്ല. അതൊക്കെ ശരി, അതൊക്കെ വേറെ. അതിന്റെ കാര്യമല്ല ഞാൻ ഈ പറയുന്നു. പറയുന്ന വിഷയം വിട്ടുപോകാൻ, ഗുരു എന്തിനു ക്ഷേത്രപ്രതിഷ്ഠ നടത്തിയെന്നല്ല പറയുന്നു. ഹിന്ദുമതം എന്ന് പറയുന്ന ഒരു മതം ഇല്ലെങ്കിൽ വരുന്ന ദോഷം, അതിൽ ഒളിച്ചിരിക്കുന്ന അപകടം ഇതാണ്. കാരണം ഹിന്ദുമതം ഇല്ലാന്ന് പറയുന്നവരും പറയുന്ന എന്താണ്, ഇവിടെ സനാതനമായ ഒരു സംസ്കാരം ഉണ്ടായിരുന്നു എന്നാണ്. അപ്പൊ എന്താണ് ഈ സനാതന സംസ്കാരം എന്ന് പറയുന്നത്? ചില ജാത്യ ആചാരങ്ങളാണ്, അല്ലാതെ ഇവിടെ വേറെ ഒരു സംസ്കാരമൊന്നും ഉണ്ടായിരുന്നില്ല. അതിൽ തന്നെ അവർ പറയുന്ന എന്താണ്, അന്നത്തെ പഴയകാലത്തെ മേൽജാതിക്കാരുടെ സംസ്കാരം നല്ലതും മറ്റ് താഴ്ന്ന ജാതിക്കാർ അല്ലെങ്കിൽ അധകൃതരുടെ സംസ്കാരമൊക്കെ മോശമെന്നാ പറയുന്നത്. പിന്നെ ഇവിടെ സാംസ്കാരിക ഐക്യം വരുന്നു. എന്നിട്ട് അവർ വരെ ഹിന്ദുമതത്തിന് പരിഷ്കരണം വേണമെന്നും പറയും. ദയാനന്ദ സരസ്വതി പറയുന്നത് എന്താണ്, ഹിന്ദുമതത്തെ പരിഷ്കരിക്കണമെന്നാണ്. അത് ദയാനന്ദ സ്വാമി പറയുന്നത് ഹിന്ദുമതത്തെ പരിഷ്കരിക്കുകയെന്ന് വെച്ചു കഴിഞ്ഞാൽ എല്ലാവരും ബ്രാഹ്മണരാകും. അദ്ദേഹത്തിന്റെ പ്രതിവി എല്ലാവരും ബ്രാഹ്മണരാകുമെന്ന് വെച്ചാൽ എന്താണ്? അതായത് അദ്ദേഹത്തിന്റെ സങ്കല്പത്തിലുള്ള ബ്രാഹ്മണർ പുലർത്തി കൊണ്ടുവരുന്ന എല്ലാ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും എല്ലാവരും സ്വീകരിക്കണമെന്നാണ്. എന്ത് വേദം പ്രമാണമാണ്, അത് ഈശ്വരൻ പറഞ്ഞാണ് എന്ന് തുടങ്ങി കുറെ കാര്യങ്ങൾ. അത് ഇവിടെയുള്ള എല്ലാ മനുഷ്യരും സ്വീകരിക്കുന്നതാണ് ഹിന്ദുമത പരിഷ്കാരം എന്ന് പറയുന്നത്. ഹിന്ദുമതം എന്നൊക്കെ അംഗീകരിക്കുന്നുണ്ട്. അപ്പോ ഈ സി വി പറഞ്ഞിരിക്കുന്ന ഗുരു പറഞ്ഞ എല്ലാ സി വി പറഞ്ഞിരിക്കുന്നതൊക്കെ അബദ്ധമാണ്. ഇന്നത്തെ കാലത്ത് ഒരിക്കലും ചേരുന്ന കാര്യമില്ല. കാരണം അത് പറയുന്ന അനുസരിക്കുകയാണെങ്കിൽ എന്താണ് ജാതി ആചാരങ്ങൾ അംഗീകരിക്കേണ്ടി വരും, അപ്പൊ ജാതി അംഗീകരിക്കേണ്ടി വരും. ഗുരുവിന്റെ അടിസ്ഥാനപരമായ സിദ്ധാന്തം എന്താണ്? ജാതി ഇല്ല എന്നുള്ളതാണ്, ജാതിയെ പരിഷ്കരിക്കണമെന്നുള്ളതാണ്. ജാതിയെ നന്നാക്കണമെന്നോ പരിഷ്കരിക്കണമെന്നല്ല, ജാതി ഇല്ല. എസ് എൻ ഡി പി എന്ന് പറയുന്നത് ഒരു സംഘടന ജാതി ഇല്ലാത്ത സംഘടനയാണോ എന്നാണ് ഗുരുവിന്റെ അവസാനം വരെയുള്ള നിലപാട്. അതായിരുന്നു നടന്നില്ല, അതുവരെ കാര്യം. അതുകൊണ്ട് എന്താണ് ഈ സാംസ്കാരിക ഐക്യം എന്നൊക്കെ പറയുന്നത് വെറും അർത്ഥശൂന്യമായ കാര്യമാണ്. പിന്നെ എന്തുകൊണ്ട് പറയുന്നു? ഇപ്പോ നമ്മുടെ ഈ ഭാരതത്തിലുണ്ടായിരുന്ന ഗ്രന്ഥങ്ങൾ നോക്കിയാൽ 90% ഗ്രന്ഥങ്ങളും ബ്രാഹ്മണ ജാതി എഴുതിയതാണ്. 90% ഒരു 98% എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. ആ ഗ്രന്ഥങ്ങളിലെല്ലാം പറയുന്നത് ബ്രാഹ്മണ ജാതിയുടെ മേധാവിത്വം അല്ലെങ്കിൽ ഹൈറാർക്കി, ബ്രാഹ്മണൻ ക്ഷത്രിയൻ അങ്ങനെ തവട്ട് തവട്ട് വരുന്ന ഹൈറാർക്കിയെ കുറിച്ചാണ് പറയുന്നത്. അപ്പോ അതിലെവിടെയാ സാംസ്കാരിക ഐക്യം? ഇവിടെ ഒരു ജാതിയുടെ മേൽക്കോമയെ കുറിച്ച് പറയും, ബാക്കിയുള്ളവർ. അപ്പൊ ഇതിൽ വരുന്നവർ ഒളിച്ചിരിക്കുന്ന അപകടം എന്തെന്ന് വെച്ചാൽ നിങ്ങളൊരു സാംസ്കാരിക പൈതൃകത്തെ കുറിച്ച് പറയണം, സാംസ്കാരിക ഐക്യത്തെ കുറിച്ച് പറയണമെങ്കിൽ പറയുന്നവർക്ക് എന്തിനു അംഗീകരിക്കേണ്ടി വരും? എന്തിനെ? ഞാൻ പറയുന്നത് മനസ്സിലാവുന്നില്ല. എഴുന്നേറ്റം എന്ന് പറയണം, പ്രസംഗിക്കുന്നോണ്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആ സാംസ്കാരിക മേൽക്കോയ്മ അംഗീകരിക്കേണ്ടി വരും. അപ്പൊ ബ്രാഹ്മണ മേൽക്കോയ്മ അംഗീകരിച്ചേ പറ്റൂ. എന്തുകൊണ്ട്? ഈ പറയുന്ന 98% ഗ്രന്ഥങ്ങളിലും പറയുന്നത് ബ്രാഹ്മണ മേൽക്കോയ്മയാണ്, ജാതിയുടെ മേൽക്കോയ്മയെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ നിങ്ങളുടെ ഒരു സാംസ്കാരിക എന്താണ് ഐക്യത്തെ കുറിച്ചൊക്കെ പറയണമെങ്കിൽ നിങ്ങൾക്ക് അംഗീകരിക്കേണ്ടി വരുന്ന എന്തായിരിക്കും? ഒരു ബ്രാഹ്മണ മേൽക്കോയ്മ, അതിനെ തുടർന്ന് വരുന്ന ബാക്കി ജാതി മേൽക്കോയ്മകളെല്ലാം അംഗീകരിക്കേണ്ടി വരും. അതാണ് എന്റെ അപകടം. ഒന്ന്. രണ്ടാമത്, അത് നമ്മുടെ ശാസ്ത്രപരമായി നോക്കുന്നു. ഇനി ആചാരപരമായി നോക്കിക്കഴിഞ്ഞാലും ഞാൻ നേരത്തെ പറഞ്ഞോളെ എന്താണ്, നിങ്ങൾക്ക് ബ്രാഹ്മണാചാരത്തെ അംഗീകരിച്ച് ജീവിക്കേണ്ടി വരും. എന്തുകൊണ്ട്? അതാണ് ശ്രേഷ്ഠം. ബ്രാഹ്മണാചാരമാണ് ശ്രേഷ്ഠം. അപ്പൊ അതിനംഗീകരിച്ച് ജീവിക്കേണ്ടി വരും. എല്ലാവരും ബ്രാഹ്മണാചാരത്തെ പിന്തുടർന്നു. കാരണം എന്തുകൊണ്ട്? ഇവരി പറയുന്ന സംസ്കാരം എന്ന് പറയുമ്പോൾ ഇവർക്ക് മാതൃകയായി എടുത്തു കാണിക്കാൻ ഉള്ളത് ബ്രാഹ്മണന്റെ സംസ്കാരത്തെയാണ്. ബാക്കി വരുന്ന ഇപ്പോ ചാതുർവർണ്ണയം പറയുകയാണെങ്കിൽ അവിടെ ക്ഷത്രിയന്റെ സംസ്കാരം എന്ന് വെച്ചാൽ അതിൽ കുറഞ്ഞതാണ്. താഴോട്ട് താഴോട്ട് വരുമ്പോഴും സംസ്കാരത്തിന്റെ ഡെൻസിറ്റി കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. അപ്പൊ ഈ സാംസ്കാരിക മേന്മ എന്ന് പറയുന്നിടത്ത് ജാതി മേന്മ. അപ്പൊ ഹിന്ദുമതം, ഹിന്ദു എന്ന് പറയുന്ന ഒരു മതമല്ലെന്ന് പറയുന്നവരാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. ഈ സാംസ്കാരിക ഇതിനെ കുറിച്ച് പറയുന്നു. പിന്നെ സാംസ്കാരിക വൈവിധ്യമാണ് നമ്മൾ കാണുന്നത്, അല്ല സാംസ്കാരിക ഐക്യമാണ്. ഐക്യപ്പെടാൻ ഒക്കത്തില്ല എന്നുള്ളത്. കാരണം ഈ പറയുന്ന സംസ്കാരം എന്ന് പറയുന്നത് ആകെ ഇവിടെ പഴയ ഗ്രന്ഥപരമായൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അത് കേവലം ത്രൈവർണ്ണയൊക്കെ ഉള്ളു, 3 വർണ്ണത്തിൽപ്പെട്ടവർക്കേ ഉള്ളൂ. ബാക്കിയുള്ളവരാരും ധർമ്മത്തിന് അവകാശികളല്ല, സംസ്കാരത്തിന് അവകാശികളല്ല എന്നാണ് ഈ ഗ്രന്ഥങ്ങളെല്ലാം പറയുന്നത്. അപ്പൊ പിന്നെ സാംസ്കാരിക ഐക്യം എങ്ങനെ വരും? പിന്നെ അവര് പറയുന്ന എന്താണ്? നിങ്ങളെല്ലാരും ഈ അധകൃതനും ആദിവാസിയും എല്ലാം ക്രമേണ ക്രമേണ എന്ത് ചെയ്യണം? ആദ്യ ശൂദ്രനാവണം, പിന്നെ എന്താവണം? വൈശ്യനാവണം, പിന്നെ ക്ഷത്രിയനാവണം, അവസാനം ബ്രാഹ്മണനായി ചാകണം. അപ്പോ ആരെപ്പോഴും മേളിലിരിക്കും? അപ്പോ ഗുരുസ്ഥാനം എവിടെയിരിക്കും? ബ്രാഹ്മണന്. കാരണം അവനെ നിന്നല്ലേ പഠിക്കേണ്ടത്, അവന്റെ സംസ്കാരം തന്നെ സ്വീകരിക്കേണ്ടത്. ഇതാണ് ഈ കൾച്ചറൽ നാഷണലിസം എന്നൊക്കെ പറയുന്നതിന്റെ അന്തർധാര, വിചാരധാരയുടെ അന്തർധാര ഇതാണ്. വിചാരധാര എന്ന് പറഞ്ഞാൽ അറിയാം? അറിയാം എന്താണ് ഈ പരമേശ്വരൻ? ബഞ്ച് ഓഫ് തോട്ട്സ് എന്നാണ് വിചാരധാര. അതിന്റെ അന്തർധാര എന്ന് പറയുന്നത് ഇതാണ്. ഇതൊക്കെ ഇതുപോലെയുള്ള ശൂദ്രന്മാരെയൊക്കെ പറഞ്ഞ് പറ്റിച്ചിട്ട് അവര് പറയും എന്താണ്, എന്താ നേരത്തെ പറഞ്ഞത്? വൈവിധ്യങ്ങളുടെ ഏകത്വമൊക്കെ പറഞ്ഞു ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടാണ്. ഹിന്ദു ഐക്യം എന്ന് പറയുമ്പോ ആദ്യം ഹിന്ദു എന്താണെന്ന് പറയും, എന്താണ് ഒരു ഹിന്ദു എന്ന് പറയും, അതാദ്യം മനസ്സിലാക്കണം. വേണ്ട, ഹിന്ദു എന്ന് പറഞ്ഞാൽ ജാതികളാണ്, മനസ്സിലായോ? ഹിന്ദു എന്ന് പറഞ്ഞാൽ ജാതികളാണ്. ഹിന്ദു ഐക്യം എന്ന് വെച്ചാൽ ജാതികളുടെ ഐക്യം. നിങ്ങൾക്ക് ഒരിക്കലും അത് പറയാൻ പറ്റില്ല, എനിക്കും പറയാൻ പറ്റില്ല. എന്തുകൊണ്ട്? എന്തുകൊണ്ടെന്നുള്ള ഉത്തരം പറ. ഈ ഹിന്ദു ഐക്യം എന്ന് വെച്ചാൽ ജാതി ഐക്യം, അത് നമുക്ക് പറയാൻ പറ്റില്ല. എന്തുകൊണ്ട്? ഒരു പറയുന്നത് ജാതി ഇല്ലെന്നാണ്, അപ്പൊ പിന്നെ ജാതി ഐക്യം നിങ്ങൾ എങ്ങനെ ഉണ്ടാക്കും? ഇല്ലാത്ത ജാതിയുടെ ഐക്യം എങ്ങനെ ഉണ്ടാക്കും? സി വി പറഞ്ഞിട്ടുണ്ട്, ഗുരു പറഞ്ഞായിട്ട് സി വി എഴുതി വെച്ചിരിക്കുന്നതാണ്. ഭാരതത്തിന്റെ ജനിച്ചു വളർന്നവരെല്ലാം ഹിന്ദുക്കളാണെന്ന് പറയാം. ഇതൊക്കെ സി വിയുടെ അഭിപ്രായമാണ്, ഗുരുവിന്റെ അഭിപ്രായം. അപ്പോ എന്താണ്, ഹിന്ദുക്കൾക്കെല്ലാം ഭാരതത്തിൽ ജനിച്ചു വളർന്നവർക്കെല്ലാം എന്താണ് പൊതുപേരായിട്ട് ഹിന്ദു എന്ന് പറയുകയാണെങ്കിൽ എല്ലാ മതങ്ങൾക്കും ചേർന്ന് പൊതുപേരായിട്ട് ഏകമതമെന്ന് പറയാം. ഈ പറയുന്നവർക്ക് എന്താ അർത്ഥമുള്ളത്? അതായത് എല്ലാ മതങ്ങൾക്കും കൂടെ ചേർന്ന് ഏകമതം എന്നൊരു പേരിട്ട എല്ലാം ഒന്നാവും. ഒരു പേരിട്ടെന്ന് വിചാരിച്ചു എങ്ങനെ ഒന്നാവും? അങ്ങനെ പേരിട്ടൊന്നും ഒന്നാവത്തില്ല, മതങ്ങൾ ഒരിക്കലും ഒന്നാവാൻ പറ്റില്ല. നോക്ക്, ഉദാഹരണം പറഞ്ഞാൽ രണ്ട് മതത്തെ എടുക്കുക, ഇസ്ലാം മതവും ഹിന്ദുമതവും എടുക്കുക. നിങ്ങൾ ഈ പറയുന്ന ഹിന്ദുമതം അങ്ങനെ ഉണ്ടെന്ന് സങ്കല്പിക്കുക, ഹിന്ദുമതം ഇല്ല ഉണ്ടെന്ന് സങ്കല്പിക്കുക. അപ്പോ ഇത് ഒന്നാം രണ്ടിനും കൂടെ ഏകമതം എന്നൊരു പേരിട്ടായി രണ്ടു മതം ഒന്നാവും. എന്തുകൊണ്ട് ഒരിക്കലോ ഇല്ല? ഒന്നാവണമെങ്കിൽ ഈ ഇരിക്കുന്ന മനുഷ്യന്റെ തുമ്പ് മുറിച്ചു കളയണം, എന്നാലേ ഒരു മതം ആകാൻ പറ്റും. ഈ മുറിച്ചത് ഒട്ടിക്കാൻ പറ്റില്ലല്ലോ, പറ്റൂ? ഒരിക്കലും പറ്റില്ല. അതിന് പ്ലാസ്റ്റിക് സർജറി ചെയ്യേണ്ടി വരും. ഒരു എളുപ്പം എന്താണ്? ഈ മനുഷ്യന്റെ മുറിച്ചു കളയുക, എന്നാലേ ഒന്നാവും. എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലാക്കിയത്? മതങ്ങളെന്ന് പറയുമ്പോൾ അതിന്റെ ഏറ്റവും പ്രധാനമായി വരുന്ന ഒരു ഭാഗമാണ് അതിന്റെ ആചാരങ്ങൾ. ഏറ്റവും പ്രധാനമായി വരുന്നത് ഈ ആചാരങ്ങളാണ്. ഈ മതങ്ങൾ മനുഷ്യരെ ഒരുമിപ്പിച്ചു നിർത്തുന്ന ഈ ആചാരങ്ങളാണ്. അപ്പൊ ഈ ആചാരങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? ഒരു മതത്തിന്റെ ആചാരം വേറൊരുത്തരും ഉൾക്കൊള്ളാനേ പറ്റില്ല. ഞാനിപ്പോ ഏക മതക്കാരനെന്ന് പറഞ്ഞു എനിക്ക് പോയി എന്റെ തുമ്പ് മുറിക്കാൻ പറ്റില്ല. പറ്റുമോ? മുറിച്ചു കഴിഞ്ഞാൽ എന്താവും? ഏകമതം പോയിട്ട് ഇസ്ലാം മതമാവും. അപ്പൊ പറയുന്നത് ഒരിക്കലും പ്രായോഗികമായ കാര്യങ്ങളേ അല്ല. നിങ്ങൾക്ക് സ്റ്റേജിൽ നിന്ന് പ്രസംഗിക്കാൻ കൊള്ളാം. ഇനി ആരെങ്കിലും പ്രസംഗിക്കണമെങ്കിൽ ഞാൻ പിടിച്ച അവന്റെ തുമ്പ് മുറിക്കും. ഇത് നടക്കുന്ന കാര്യങ്ങളല്ല. നിങ്ങൾക്കൊരിക്കലും എന്താണ് ഈ തുമ്പ് മുറിക്കാതെ ഒരു ഇസ്ലാമായിരിക്കാൻ പറ്റില്ല, തുമ്പ് മുറിക്കാതെ ഒരു യഹൂദ മതക്കാരനാകാൻ പറ്റത്തില്ല. ക്രിസ്ത്യാനികളുടെ ഇടയിലും പണ്ട് കുറെയൊക്കെ ഇങ്ങനെ ആചാരം ഉണ്ടായിരുന്നു, ഇപ്പൊ ഇല്ല. അതുകൊണ്ട് ഈ വിഭിന്നങ്ങളായ മതങ്ങൾ ആചാരങ്ങൾ കൊണ്ട് ഭിന്നങ്ങളായിരിക്കുകയാണ്. ആചാരങ്ങൾ കൊണ്ട് ഒന്നാകില്ല, ഭിന്നമായിരിക്കുകയാണ്. ഭിന്നമായിരിക്കുമ്പോൾ അവിടെ എന്താണ് ഈ പറയുന്ന പോലെ നാനാത്വത്തിൽ ഏകത്വം എന്ന് ഒരിക്കലും നടക്കുന്ന കാര്യമില്ല. അത് വേറെ വേറെ തന്നെ ഇരിക്കും. ഇവർക്ക് ഒന്നാകണമെങ്കിൽ എന്ത് വേണം? ഗുരു പറഞ്ഞ ഒരു വഴിയേ ഉള്ളൂ. എന്താണ്? മനുഷ്യനായിട്ട് ഒന്നാകാൻ പറ്റും. മനുഷ്യൻ എന്നുള്ളതെങ്കിൽ മതം എന്ന് പറയുന്ന ഐഡന്റിറ്റി വിട്ടിട്ട് മതമില്ലാത്തവനായ മനുഷ്യൻ ഒന്നാകാം. അപ്പോ മതവും പോവും, ജാതിയും പോവും, ഇതെല്ലാം വേറെ പരിഹാരമൊന്നും. രണ്ടും പോയാലും മനുഷ്യൻ ഒന്നാകാൻ പറ്റും. അല്ലാതെ ഇതിനെല്ലാം കൂടെ ഏകമതമൊന്നോ അതൊന്നോ ഇതൊന്നോ ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ആ പേരിടാമെന്നുള്ളതേ ഉള്ളൂ. പേരിട്ടെന്ന് വിചാരിച്ച് എന്താണ് അത് വേറെ വേറെ തന്നെയായിരിക്കും. ഡോബർമാൻ എന്ന് പറയുന്നതും ഡാഷും പട്ടി തന്നെയാണ്, രണ്ടും ഒന്നാവും. രണ്ടും വേറെ വേറെ തന്നെയാണ്, അതുപോലെ ഉള്ളൂ. എല്ലാത്തിനും കൂടെ നമുക്ക് പട്ടി എന്ന് വിളിക്കാം. പക്ഷെ ഈ പട്ടികളെല്ലാം കൂടെ ഒന്നാവും, എല്ലാം പലതായിട്ട് തന്നെയായിരിക്കും. അതുപോലെ ഈ മനുഷ്യൻ എന്ന് പറയുന്നത് ഒന്നാണ്, പട്ടിയാണെല്ലാം. പക്ഷെ എന്ത് ചെയ്യുന്നു? വേറെ ആചാരങ്ങൾ കൊണ്ട് ഭിന്നങ്ങളായിരിക്കുകയാണ്. ഭിന്നങ്ങളായിരിക്കുമ്പോൾ അവർക്ക് പ്രത്യേകം പ്രത്യേക ഐഡന്റിറ്റിയിൽ അവർ നിൽക്കും. അതുകൊണ്ട് എന്താണ് ഹിന്ദുമതം എന്ന് ഒരു പറയുന്ന ഒരു മതം ഇല്ലാന്ന് വന്നു കഴിഞ്ഞാൽ സനാതന ധർമ്മത്തിലേക്ക് പോകും. അത് പോയ അപകടം എന്തുകൊണ്ട്? സനാതനമായൊരു ധർമ്മവുമില്ല, സനാതനമായൊരു സംസ്കാരവും ഇന്ത്യക്കാർക്കില്ല. ഇവരുടെ ധർമ്മങ്ങൾ വേറെയാണ്, ഇവരുടെ സംസ്കാരമൊക്കെ വേറെയാണ്. കാരണം ഇവിടെ എന്താണ് സനാതനമായി ഒന്നില്ല, ഉണ്ടെങ്കിൽ മനുഷ്യനെ ഉള്ളൂ. ബാക്കിയുള്ളതെല്ലാം ജാതികളാണ്. ജാതികളുടെ ധർമ്മവും ജാതികളുടെ ബ്രാഹ്മണന്റെ ധർമ്മവും മറ്റോരോ ജാതിക്കാരുടെയും ധർമ്മം, എല്ലാവരുടെയും ധർമ്മം വേറെ വേറെയാണ്. ആ ഓരോ ജാതികളുടെയും ധർമ്മത്തെയാണ് സ്വധർമ്മം എന്ന് ഗീതയിലും മറ്റും പറയുന്നത്. ഇവിടെ ജാതി ധർമ്മങ്ങളേ ഉള്ളൂ, മനുഷ്യധർമ്മം ഇല്ല. ഇവിടെ ഇന്ത്യയിലും മനുഷ്യധർമ്മമില്ല, ജാതി ധർമ്മങ്ങളേ ഉള്ളൂ. മനസ്സിലായ പറയും. മൂല്യങ്ങളെടുത്തു കഴിഞ്ഞാൽ അഹിംസ എന്ന് പറയുന്ന ഒരു മൂല്യം എല്ലാ മനുഷ്യർക്കും ഇല്ലെന്ന് ചോദിച്ചാൽ ഇല്ല. എന്തുകൊണ്ട്? ബ്രാഹ്മണൻ അഹിംസയാകാം, കാരണം ബ്രാഹ്മണൻ യുദ്ധം ചെയ്യണ്ട. ക്ഷത്രിയൻ അത് പറ്റത്തില്ല, കാരണം ക്ഷത്രിയൻ എന്ത് ചെയ്യണം? യുദ്ധം ചെയ്യണം. ജാതിക്കനുസരിച്ചാണ് മൂല്യങ്ങളെപ്പോലും നിശ്ചയിക്കുന്നത്. ക്ഷത്രിയന് കൊന്നേ പറ്റൂ, അതാണ് കൃഷ്ണൻ പറയുന്നത്. എന്താണ് മറയ്ക്കാതെ കൊല്ലടാന്ന് പറയുന്നതാണ്. അപ്പോ എന്താണ് നമ്മൾ പറയുന്നത്? ഏറ്റവും വലിയ മൂല്യങ്ങൾ പോലും ജാതിയുടെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ഇവിടുത്തെ സംസ്കാരം എന്ന് പറയുന്നത്, ധർമ്മം എന്ന് പറയുന്നത് എല്ലാം ജാതികളിൽ വേറെ വേറെയാണ്. മനസ്സിലാകുന്നുണ്ടോ? അതുകൊണ്ട് ഹിന്ദുമതം ഉണ്ടെന്ന് പറഞ്ഞാലും വേനയാണ്, ഹിന്ദുമതം ഇല്ലെന്ന് പറഞ്ഞാൽ അതിലും വലിയ വേനയാണ്. മനസ്സിലായോ? അതിനൊന്നും ഒരു കാര്യമില്ല. എങ്ങനെ സൂചനയല്ല, അങ്ങനെ പറഞ്ഞിരിക്കുന്നു. ജാതി ധർമ്മങ്ങൾ ജ്ഞാനസങ്കരം എന്ന് പറഞ്ഞാൽ അതാണ് അത് ഭഗവത്ഗീത എന്ന് പറയുന്നത് ക്ഷത്രിയനെ പഠിപ്പിക്കാൻ വേണ്ടി ബ്രാഹ്മണൻ എഴുതിയ ഒരു പുസ്തകമാണ്. മനസ്സിലായോ? ക്ഷത്രിയനെ പഠിപ്പിക്കാൻ വേണ്ടി പ്രധാനമായിട്ട് അവിടുത്തെ പ്രധാന സ്റ്റുഡന്റ് എന്ന് പറയുന്ന ആരാണ്? ക്ഷത്രിയൻ. ഗുരു ആരാണ്? ബ്രാഹ്മണൻ. കൃഷ്ണനൊന്നുമല്ല, ബ്രാഹ്മണൻ. അപ്പോ ഇത് ഈ പറഞ്ഞ പോലെ കുനിഷ്ഠ ബുദ്ധി എന്ന് പറഞ്ഞ പോലെ ബ്രാഹ്മണൻ പറഞ്ഞു എന്ന് വന്നു കഴിഞ്ഞാൽ അത് പ്രശ്നമാകും എന്നറിയാം. അതുകൊണ്ട് അവരവിടെ ഒരാളെ കൊണ്ടുവന്നാരെ ഭഗവാനെ കൊണ്ടുവന്നു, ഇത്രയേ ഉള്ളൂ. അപ്പൊ ഭഗവാൻ പറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെയാണ് എല്ലാവരും ചെയ്തത്. ക്രിസ്തു ചെയ്തു അത് തന്നെയാണ്, നബി ചെയ്തു അത് തന്നെയാണ്, ഭഗവാന്റെ പേര് മാറ്റിയതാണ്. അവരവര് പറഞ്ഞു എന്ന് പറഞ്ഞ ആൾക്കാർ വിശ്വസിക്കില്ല. അതുകൊണ്ട് എന്ത് ചെയ്യും? പഴയ കാലത്ത് ബുദ്ധിയില്ലാത്ത കിഴങ്ങന്മാരെ പറ്റിക്കാൻ വേണ്ടിട്ട് എന്തു പറഞ്ഞു? ഭഗവാൻ എന്ന് പറഞ്ഞു. അധികൊന്നുമില്ല. അന്നത്തെ കാലത്ത് അതൊക്കെ ശരിയായിരുന്നു. അതുകൂടെ പറയണം കേട്ടോ, മനുഷ്യന് വിവരം വെച്ചു കഴിഞ്ഞപ്പോഴാണ് അതൊക്കെ ശരിയല്ലാന്ന് തോന്നുന്നത്. അന്നത്തെ കാലത്ത് അതൊക്കെ ശരിയായിരുന്നു, ഒരു ദോഷമൊന്നുമില്ല. അന്ന് അങ്ങനെയൊക്കെയാണ് മനുഷ്യനെ നന്നാക്കിയതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇന്ന് അതിനൊന്നും കാര്യമൊന്നുമില്ല, അതൊന്നും കാര്യമൊന്നുമില്ല. അപ്പൊ ഗുരു പറയുന്ന രണ്ട് കാര്യങ്ങൾ, ഒന്ന് മനുഷ്യൻ എന്നുള്ള ആശയം, പിന്നെ ജഗതിയിൽ ഇമ്മതം ഏകം. ഇത് ഈ രണ്ട് ആശയങ്ങളാണ് ഒരു ജാതി ഒരു മതം എന്ന് പറയുന്നത്. അതായത് സി വി ഇത് എഴുതി എന്തെന്ന് വെച്ചു കഴിഞ്ഞാൽ, ഗുരുദേവൻ ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന് പറയുന്നുണ്ടെങ്കിലും ഈ ഒരു മതം എന്ന് പറയുന്ന ഗുരുവിന് ഇതുവരെയും മനസ്സിലായിട്ടില്ല. മനസ്സിലായ അതുകൊണ്ട് അത് എന്താണ്, ഗുരുവിനെ പഠിപ്പിച്ച് ഞാനിതൊന്ന് വിശദീകരിക്കാം ആൾക്കാർ മനസ്സിലായിക്കൊള്ളട്ടെ എന്ന് പറഞ്ഞ് അതിന്റെ ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സാങ്കല്പികമായ ഒരു സംഭാഷണം ഉണ്ടാക്കി വെച്ച് എഴുതി പിടിപ്പിച്ചാണ് അത്. അത് തന്നെ ഗുരുവിനോട് ബഹുമാനമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ പുള്ളിക്ക് ഇത് അഭിപ്രായം എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന ആളാണ്. നല്ലതും പറയും ചീത്തയും പറയും. അതീ കവിഞ്ഞ് അതിനകത്ത് വേറെ ഒന്നും ഇന്നിപ്പോ കുറെ ആൾക്കാർ പോയിക്കൊണ്ട് കിടന്ന് പ്രസംഗിക്കുന്നുണ്ട്, അതിനൊന്നും ചെന്ന് വീഴരുത്, നിങ്ങൾ ധർമ്മം പ്രചരിപ്പിക്കുന്നവര്. അതിനു വേണ്ടിയിട്ടാണ് ഞാനത് പറയുന്നത്. ആൾക്കാർ നാട്ടിന് പറയുന്നത് കേട്ട് ചാടി വീഴരുത്. സ്വയബുദ്ധി ഇല്ലാതെ പ്രവർത്തിക്കരുത്, ചിന്തിച്ചു പോകണം. ഞാൻ പറയുന്നോണ്ട് നിങ്ങൾ കേൾക്കണ്ട, അവിടെ നിന്ന് ശരിക്കൊന്ന് ചിന്തിച്ചു പോകണം. ഗുരു എന്തിനാണ് മതം ഏകം എന്ന് പറഞ്ഞിരിക്കുന്നത്? അങ്ങനെ എല്ലാവരും മതം സാധ്യമാകുന്ന കാര്യമുണ്ട്. എല്ലാ മതത്തിനും കൂടെ ഒരു പൊതുവായ ഒരു പേരിട്ടെന്ന് വിചാരിച്ച് മതങ്ങളൊന്നാവത്തില്ല. മനസ്സിലായോ? നിങ്ങൾക്കിപ്പോ എല്ലാവർക്കും കൂടെ ഒരു പേരുണ്ട്, സ്വാമി എന്നോ ബ്രഹ്മചാരി എന്നോ. എന്നിട്ട് നിങ്ങളൊക്കെ ഒന്നാണ്, അല്ലല്ലേ? ഇത്രയേ ഉള്ളൂ. അതുകൊണ്ടൊന്നും പിന്നെ എന്താണ്, ഗുരു മതങ്ങളെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞത് മനസ്സിലാവും. ഗുരുവിന്റെ ചില ആശയങ്ങൾ അതിനകത്ത് വരുന്നുണ്ട്. അത് പറഞ്ഞത് മതകലഹങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞ കാര്യങ്ങളാണ്. ഗുരു ഏകമതം എന്ന് പറയുന്നത് പല സന്ദർഭങ്ങളിലും വിശദീകരിക്കുന്നത് മതങ്ങൾ തമ്മിൽ കലഹിക്കരുത് എന്നുള്ള അർത്ഥത്തിലാണ്. ആ അർത്ഥത്തിലുള്ള ചില കാര്യങ്ങൾ ആ സംഭാഷണത്തിൽ വരുന്നത് അത് ശരിയാണ്, മൊത്തബദ്ധം എന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ ഏകമതം എന്ന് പറയുന്ന ഗുരുവിന്റെ ആശയം അത് ഒരിടത്തും വരുന്നില്ല. അത് വരുന്ന ഇതാണ്, അത് ഗുരു എഴുതി വെച്ചാണ്. അല്ല, ഇത് ഗുരുവിന് തെളിഞ്ഞിട്ടില്ല, ഞാനത് തെളിയിക്കണമെന്നുള്ള രീതിയിലുള്ള പറഞ്ഞത് ഏറ്റു പറയുന്നതിന്റെ ഒരു അർത്ഥമുണ്ട്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ വരുന്നത് വളരെ അപകടകരമായ രീതിയിലേക്ക് പോകും. അപ്പോ ഹിന്ദു എന്ന് പറയുന്നത് ഹിന്ദുമതം മതമല്ല സംസ്കാരമാണ് എന്ന് പറയുന്നിടത്തേക്ക് പോകുന്ന രീതിയിലാണ് അവിടെ വിശദീകരിക്കുന്നത്. അവിടെ എന്താണ് ബൗദ്ധമതം, ജൈനമതം, പാശ്ചാത്യ മതം ഇങ്ങനെയുള്ള എന്താണ് ഇതെല്ലാം കൂടെ അനേക മതങ്ങൾക്ക് ഹിന്ദുമതം എന്ന് പേരിട്ടിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. ഇതൊന്നും മതങ്ങളെ അല്ല, ഇതെല്ലാം ഓരോ ദർശനങ്ങളാണ്. ഇതല്ല അപ്പറയുന്നതല്ല. കുറെ ഭാഗങ്ങൾ ഇതിൽ നിന്ന് വന്നിട്ടുണ്ട്, കുറെ ഭാഗം. കുറച്ച് ഭാഗങ്ങൾ വന്നിട്ടുണ്ട്, അത് പറഞ്ഞാൽ അത് അബദ്ധത്തിലേക്ക് പോകും. മൊത്തം വന്നിട്ടുണ്ട് കുറച്ച് ഭാഗങ്ങൾ അല്ല. സത്യവ്രത സ്വാമിയുടെ സ്വഭാവം അതാണ് ഞാൻ പറഞ്ഞത്. ഇതിലെ ചില ഭാഗങ്ങൾ സത്യവ്രത സ്വാമിയുടെ ഈ സ്വാഗത പ്രസംഗത്തിൽ വരുന്നതെന്ന് പറയുന്നത് ഈ എന്താണ് മലബാറിലകളെ കഴിഞ്ഞതിന് ശേഷമാണ് സർവ്വ സമ്മേളനം വിളിച്ചു കൂട്ടുന്നത്. അപ്പൊ ആ മതകലഹത്തെ ഒഴിവാക്കത്തക്ക രീതിയിൽ മതങ്ങളോടുള്ള ഒരു സമീപനമാണ് അവിടെ വരുന്നത്. അതിവിടെ എല്ലായിടത്തും വരുന്നുണ്ട്, ഗുരു പറയുന്ന പല സന്ദർഭങ്ങളിലും അത് വരുന്നുണ്ട്. അത് വേറെയാണ് സംഗതി, മനസ്സിലായോ? മതങ്ങൾ തമ്മിൽ കലഹിക്കാതിരിക്കാൻ വേണ്ടി ഓരോ മതങ്ങളും മറ്റു മതങ്ങളോട് എന്ത് നിലപാടെടുക്കണം, മതങ്ങളുടെയൊക്കെ ലക്ഷ്യം ഒന്നാണ് കലഹിക്കേണ്ട എന്നൊന്നും പറയുന്നതിന് ദോഷമില്ല. അത് മതകലഹത്തെ ഒഴിവാക്കാൻ വേണ്ടി പറയുന്ന കാര്യങ്ങളാണ്. ഇത് രണ്ടും രണ്ടായിട്ട് തന്നെ മനസ്സിലാവണം. ഏകമതം എന്ന് പറയുന്ന ആശയം വേറെയാണ്, മതകലഹങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞ അത് ഈ സംഭാഷണത്തിനുണ്ട്. മതങ്ങൾ തമ്മിൽ കലഹിക്കരുത്, കാരണം അത് ആ സന്ദർഭം അതാണ് പ്രധാനം. പക്ഷേ ഇത് ഈ ആത്മോദ്ദേശം എന്ന് പറയുന്ന ഒരു അരുവിപ്പുറത്ത് താമസിക്കുമ്പോൾ എഴുതിയതാണ്, അന്നേ ഉള്ള സംഗതിയായി. മറ്റതങ്ങനെയല്ല, ഗുരുവിന്റെ അവസാന സമയത്താണ് സർവ സമ്മേളനം നടന്നത്. അവിടെ പറഞ്ഞതിന് മുമ്പ് കേരളത്തിൽ നടന്ന ഒരു മതലഹള അത് കണ്ടിട്ട് വീണ്ടും അത് ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി എല്ലാവരും വിളിച്ചു കൂട്ടിയ ഒരു സൗഹാർദ്ദം എന്നുള്ള രീതിയിലാണ്. അങ്ങനെ ആ അത് തന്നെ അതിനുശേഷം ഇവിടെ വിളിച്ചു കൂട്ടുന്നു. അപ്പോ അത് അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അപ്പോ എല്ലാ മതങ്ങളും ഒന്നായിരിക്കണം എന്നൊക്കെ പൊതുവായി പറയുന്ന കാര്യം വേറെയാണ്. അപ്പൊ ഇതിനെയൊക്കെ വേറെ വേറെ കാണും. പൊളിറ്റിക്കൽ ഹിന്ദുയിസം എന്ന് പറയുന്നത് വരുന്ന ഒരു എന്ന് വെച്ചാൽ അവിടെ ഇവർ ഈ പറയുന്നതായ സാംസ്കാരിക ദേശീയത വരും. സാംസ്കാരിക ദേശീയത വരുമ്പോൾ എന്താണ് സംസ്കാരം എന്നുള്ള പ്രശ്നം വരും. ആ സംസ്കാരം എന്ന് പറയുന്നത് നമ്മൾ അന്വേഷിച്ചുമ്പോൾ അത് ജാതികളുടെ സംസ്കാരമാണ്. ആ സംസ്കാരത്തെ അംഗീകരിച്ച അവിടെ ജാതികളെ നില അംഗീകരിക്കുകയും ജാതികളുടെ മേൽക്കോയ്മയും സ്വീകരിക്കേണ്ടി വരും. അങ്ങനൊരു അപകടം അതിനകത്തുണ്ട്. പിന്നെ പറയണല്ല, ഇതിന്റെ മൊത്തത്തിലൊരു പരിഷ്കരണമാണ്. എന്താണ് ഈ സംസ്കാരങ്ങളുടെ ഒരു പരിഷ്കരണമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഉച്ചനീചത്വങ്ങളൊന്നും ഇല്ലാത്ത പരിഷ്കരണമാണ് ആഗ്രഹിക്കുന്നതെന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ ചോദ്യം വരും, വിവാഹം നിങ്ങൾ എങ്ങനെ നടത്തും? എങ്ങനെ നടത്തും? അപ്പൊ ഒരു ജാതിയുടെയും ആചാരമില്ലാതെ വിവാഹം നടത്താൻ പറ്റില്ല. കാരണം എന്തെന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ അടുത്ത കാലത്തൊരു കോടതി വിധി, ഹിന്ദുക്കളുടെ വിചാരം നടത്തണമെങ്കിൽ സപ്തപതി വേണമെന്ന്, അതായത് വധു വരന്റെ കൈ പിടിച്ചുകൊണ്ട് ഏഴ് ചുറ്റ് വലത് വഹിക്കണമെന്ന് ഹിന്ദുക്കളുടെ ആചാരം എന്നാ പറഞ്ഞത്, മനസ്സിലാവും? അപ്പൊ ഈ ഇരിക്കുന്ന ന്യായാധിപന്മാർക്കും ഇങ്ങനെയുള്ള ആശയങ്ങളുണ്ട്. അത് ആരുടെ ആചാരമാണ്? ആ ബ്രാഹ്മണാചാരമാണ്. അത് ഹിന്ദുക്കൾ എല്ലാവരും ചെയ്യണമെന്നാണ് പറഞ്ഞത്. വീണ്ടും അവിടേക്ക് പോകും. ആ ആചാരം എല്ലാവരും സ്വീകരിക്കണമെന്ന് പറയും. അതിന്റെ ആവശ്യം ഒന്നും എല്ലാവരും സ്വീകരിക്കും. കോടതി വിധി വന്നതാണ്, അല്ലെങ്കിൽ ഹിന്ദു വിഭാഗത്തിന് വിലയില്ലാന്നൊരു പുരോഹിതം വേണം. ഹിന്ദു വിവാഹത്തിന് അപ്പൊ പിന്നെ സ്പെഷ്യൽ മാരേജ് ആക്ടോ? അങ്ങനെ ഒന്നുണ്ട്, ഒരാചാരം ഇല്ലാതെ കല്യാണം നടത്താം. അപ്പൊ അതിനൊക്കെ അതൊക്കെ വലിയ നിയമപ്രശ്നങ്ങളിലേക്ക് പോകും. പക്ഷെ ഈ ന്യായാധിപന്മാരുടെ അവിടെയും ഇതൊക്കെ ഉള്ളവരുണ്ട്, കുഴപ്പമാണ്. പിന്നെ അടുത്ത വേറൊരു വിധി ഒന്ന് എന്താണ്, ഒരു ഹിന്ദുവും മുസ്ലിമും നമ്മളെ വിവാഹം അംഗീകരിക്കാൻ പറ്റില്ല. എന്തുകൊണ്ട്? അടുത്ത ഒന്ന് ഒരു വിധിയാണ്, മുസ്ലിങ്ങളുടെ മറ്റൊരു മതത്തിന് വിവാഹം കഴിക്കുന്ന അവർക്ക് ഹറാമാണ്. അതുകൊണ്ട് മനസ്സിലായോ? അപ്പൊ ഈ സാംസ്കാരം സാംസ്കാരിക ഐക്യം എന്നൊക്കെ പറഞ്ഞ പ്രശ്നമാണ് അവിടെ. അപ്പൊ എന്ത് വേണം, ഈ സംസ്കാരങ്ങളാണ് ഇല്ലാതാക്കേണ്ടത്. ജാതി സംസ്കാരങ്ങൾ, ജാതി ആചാരങ്ങൾ, അതിനാണ് മാറ്റേണ്ടത്. അത് മാറിയാലേ ജാതി മാറത്തും. അപ്പൊ സംസ്കാര ഐക്യം എന്ന് പറയുന്നതൊക്കെ ആൾക്കാരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി പറയുന്നത്, അതിനൊന്നും യാതൊരു കാര്യമില്ല. അപ്പൊ മനുഷ്യരിൽ എന്താണ്, ഇവിടെ പല ജാതികളായി കഴിഞ്ഞിരുന്നു, പല ഗോത്രങ്ങളായി കഴിഞ്ഞിരുന്നു. ആദിവാസി ഗോത്രങ്ങളും മറ്റും അവിടെയൊക്കെ ആചാരങ്ങൾ ഒക്കെ വെവ്വേറെ ആയിരുന്നു. ഇതിനൊക്കെ എന്ത് സംഭവിച്ചെന്ന് ഞാൻ, മനുഷ്യൻ പുരോഗമിച്ച് വരുമ്പോൾ എന്ത് ചെയ്യും, ഈ ആചാരങ്ങളെല്ലാം തള്ളിക്കളയും. അതാണ് ഇതിന്റെ ഒരു പരിഹാരം. ഈ ആചാരങ്ങളൊക്കെ പോയിട്ട് എന്ത് ചെയ്യണം, മനുഷ്യൻ ഈ പാരമ്പര്യ ആചാരങ്ങളിൽ നിന്ന് മനുഷ്യൻ സ്വതന്ത്രനാണ്. ഒരു കാലഘട്ടത്തിൽ അതൊക്കെ ഗുണം ചെയ്തിരിക്കും അല്ലാന്ന് പറയുന്നത്, പക്ഷെ എന്നാൽ എല്ലാ കാലത്തേക്കും അതിന് ചെയ്യുന്നു ആവശ്യം. മനസ്സിലായോ? മതമില്ലാത്തവരെന്ന് പറഞ്ഞു, ആഗമാനസമാനസൊക്കെ പറയുന്നത് എന്താണ്, ഈ കൾച്ചറൽ നാഷണലിസ്റ്റിന്റെ ഒക്കെ ആൾക്കാരാണ് അവര് പറയുന്നതിന് കണക്കിലെടുക്കേണ്ട കാര്യം. ആഗമാനത്തെയൊക്കെ കാലഹരണപ്പെട്ടു. ഗുരുവിനോട് ചേർന്നൊന്നും പ്രവർത്തിച്ചിരിക്കും വരാൻ പറ്റില്ല. ഗുരുവിനെ ബഹുമാനിച്ചിരുന്നു അത്രേ. അത് അങ്ങനെ വന്ന് ഒരുപാട് പേര് പ്രവർത്തിച്ചിട്ടുണ്ട്. എന്നുവെച്ചാൽ അവരൊന്നും ഗുരുവിനെ ഉൾക്കൊണ്ടവർ അല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുരുവിന്റെ ആശയം എന്താണ്, മനുഷ്യനെന്നാണ്. മനസ്സിലായോ? അപ്പൊ മനുഷ്യനെന്ന് പറയുമ്പോൾ കമ്മ്യൂണിസ്റ്റ് ഇല്ല. ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിം എന്ന് പറയുന്ന പോലെ തന്നെ അവിടെ കമ്മ്യൂണിസ്റ്റ് ഇല്ല. അപ്പൊ മനുഷ്യരെ രണ്ടായിട്ട് എന്താണ്, കമ്മ്യൂണിസ്റ്റ് വേറെയാണ്, ഹിന്ദു വേറെയാണ്, അങ്ങനെ വേർതിരിക്കുന്ന പരിപാടി ഇല്ല ഗുരുവിന്. അതാണ് ഈ എഴുതി വെച്ചിരിക്കുന്നത്. അത് ഇതാണ് ഈ പറഞ്ഞിരിക്കുന്ന, ഈ പറഞ്ഞിരിക്കുന്ന മതമാണെന്ന്. ഏതാണ് മതം? ജഗതിയിൽ ഇമ്മതം ഏകം, അതാണ് മതം. എത്ര പറഞ്ഞിട്ടുണ്ടോ തെളിവ് തരാത്ത, അത് മതം. ജാതി എന്ന് പറയുന്ന മനുഷ്യൻ, അപ്പൊ ആ ഒരു മനുഷ്യനാണെങ്കിൽ അവിടെ കമ്മ്യൂണിസ്റ്റ് വേറെ, കോൺഗ്രസ് വേറെ, അങ്ങനെ രാഷ്ട്രീയം വെച്ച മനുഷ്യനെ ഇത് വേർതിരിക്കുന്നില്ല. അതുകൊണ്ട് വീരവാണിയൊക്കെ ചവറ്റുകൂട്ടയിൽ കളഞ്ഞു, അതിനൊന്നും യാതൊരു കാര്യമില്ല. മനസ്സിലായി, ഇതും എല്ലാവരും മനുഷ്യരായിട്ടേ കണ്ടിട്ടുള്ളൂ. അങ്ങനെ പറയുകയാണെങ്കിൽ സഹോദരനായിപ്പം കമ്മ്യൂണിസ്റ്റാണല്ലോ, കമ്മ്യൂണിസം പറഞ്ഞില്ലല്ലേ ഉള്ളു. ഗുരുവിനെ സംബന്ധിച്ച് സഹോദരനയ്യപ്പനും മനുഷ്യനായിരുന്നു, ഒരു അര കമ്മ്യൂണിസ്റ്റാണ് സഹോദരനയ്യപ്പൻ. സി കേശവൻ അര കമ്മ്യൂണിസ്റ്റാണ്. അതെന്താ ദോഷമുണ്ടോ? അതെന്താ ദോഷം? ഒരു ദോഷമൊന്നുമില്ല. എന്താ ദോഷം? കമ്മ്യൂണിസത്തിൽ എന്താണ്, കമ്മ്യൂണിസത്തിൽ സ്വീകരിക്കാൻ വയ്യാത്ത ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് ഹിംസയാണ്. ഹിംസ എന്ന് പറയുന്ന ഒരു കാര്യമാണ് അതിന് സ്വീകരിക്കാൻ വയ്യാതെ വരുന്ന കാര്യം. ഗുരുവിന്റെ ആശയത്തെ നോക്കുമ്പോൾ നമുക്ക് സ്വീകരിക്കാൻ വയ്യാത്തത് ഹിംസ എന്ന് പറയുന്ന ഒരു കാര്യമാണ്. അത് ആര് പറഞ്ഞാലും ഹിന്ദുക്കളും സ്വീകരിക്കാൻ പറ്റില്ല. ഹിന്ദുക്കളും എന്താണ്, ഹിംസിക്കുന്നവരാണ്. അപ്പോ ഹിന്ദുക്കൾ ഹിംസിക്കുന്നവർ, കമ്മ്യൂണിസ്റ്റുകാർ ഹിംസിക്കുന്നവർ, അവർ രണ്ടിനും എന്താ വ്യത്യാസം? എന്താ വ്യത്യാസം? ആ പിന്നെ കമ്മ്യൂണിസം എന്ന് പറയുന്ന ഒരു ഭീകര സത്വം ഒന്നും കാണേണ്ട കാര്യമാണ്. കമ്മ്യൂണിസ്റ്റുകാരുടെ നല്ല മനുഷ്യരുണ്ട്, മോശം ആൾക്കാരും ഉണ്ട്. ഇപ്പോ കൊല്ലുന്നവരുണ്ട്, കൊല്ലാത്തവരുണ്ട്, ഇതെല്ലാത്തിനും ഹിന്ദുക്കൾ കൊല്ലുന്നവരില്ലേ. ഇവിടെ കേരളത്തില് പരസ്പരം കൊന്ന ഹിന്ദുക്കളും കമ്മ്യൂണിസ്റ്റുകാരുമാണ് കൊന്നത്. രണ്ടുപേരും ഹിംസയുടെ വക്താക്കളാണ്. ഒരു കൂട്ടത്തിൽ കുറെ രക്തസാക്ഷിയുണ്ട്, വേറൊരു കൂട്ടത്തിൽ ഒരു ബലിദാനം. ഇത്ര വ്യത്യാസമാണ്. രണ്ട് ഹിംസാ പാർട്ടികളാണ്. ഇതൊന്നും ഗുരുവിന്റെ ആശയത്തോട് ചേരുന്നതാണ്. നിങ്ങൾ ഗുരുവിനെ അത്രയും ചെറുതായി കണ്ടുകളയും ഇത്രയും കാലമായിട്ട്, ഇത്രയും മോശമായി കാണട്ടെ, ചെറുതായി കാണട്ടെ. അതൊക്കെ വ്യക്തികൾ, ഞാൻ പറയുന്ന കമ്മ്യൂണിസ്റ്റത്തെ കുറിച്ചാണ്. നമുക്ക് കമ്മ്യൂണിസം എന്ന് പറയുന്ന ആശയത്തെ കുറിച്ച് ഞാൻ പറയുന്നത് ഗുരുവിന്റെ പക്ഷത്ത് നിന്ന് ചിന്തി ചെയ്യണം. കമ്മ്യൂണിസത്തെ സ്വീകരിക്കാൻ വയ്യാതെ വരുന്നത് എന്താണ്? ഹിംസ. ആ ഹിംസ ഒഴിവാക്കി കഴിഞ്ഞാൽ കമ്മ്യൂണിസത്തിന് ദോഷമൊന്നുമില്ല. ഹിന്ദുക്കളുടെ ഇടയിൽ ഹിംസമാണ്, അത് ഒഴിവാക്കി കഴിഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല. കമ്മ്യൂണിസ്റ്റുകാർക്ക് ഒരു ഗുണമുണ്ട്, എന്താണ്? അവർക്ക് അവർ ജാതി അംഗീകരിക്കുന്നില്ല, ജാതി അവർ അംഗീകരിക്കുന്നു, ആശയപരമായി പറയുന്നു. അപ്പോ ഹിന്ദുക്കൾ ജാതി അംഗീകരിക്കുന്നു. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഹിന്ദുക്കളെക്കാൾ മിച്ചത്തെ കമ്മ്യൂണിസ്റ്റുകാർ. അപ്പൊ ഗുരു എതിർത്ത എന്താണ്? സത്യനീകത്വങ്ങളുള്ള മനുഷ്യനെ ദ്രോഹിക്കുന്ന ജാതി വ്യവസ്ഥ, ഇവിടത്തെ ജാതി വ്യവസ്ഥ എതിർത്തത്. അന്ന് ഹിംസ ശരിയല്ലെന്ന് പറയുന്നു. ഹിംസ ശരിയല്ല, അതാണ് അതിന്റെ ദോഷം, വേറെ ദോഷം. ഇതൊക്കെ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും ചെയ്യുന്നതാണ്. അതല്ല, അതന്നെ കമ്മ്യൂണിസത്തിൽ മാത്രമല്ല ഹിംസയുള്ളത്. ഈ സന്യാസിമാരെ ഉപദ്രവിച്ച എന്താ കുഴപ്പം? പിന്നെന്താ സന്യാസിമാരെ ആരെങ്കിലും ഉപദ്രവിക്കുന്നതിന് എന്താ കുഴപ്പം? അതെന്താ കുഴപ്പം? സന്യാസിമാര് എന്തെങ്കിലും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പോയാൽ ഉപദ്രവിക്കും. അക്രമം ആര് ചെയ്താലും അത് അതിനെ നമ്മൾ കമ്മ്യൂണിസ്റ്റ് എന്നോ ഹിന്ദു എന്നോ നോക്കണ്ടെന്നാ ഞാൻ പറയുന്നത്. ആര് ചെയ്താലും അത് ഹിംസയാണ്, അത് ഗുരുവിനോട് ചോദിച്ചിട്ട്. അത് എല്ലാവരും ഗീതയിൽ എന്താ പറയുന്നത്? കൊല്ലാനല്ലേ പറയുന്നത്? അപ്പൊ അത് ശരിയാണോ? ആ പിന്നെ ഇതൊക്കെ ഒന്ന് തന്നെ ഇതൊക്കെ ഒന്ന് തന്നെ പറയുന്നത് അതാണ് ശരിയല്ല എന്ന് പറയുന്നത്. കമ്മ്യൂണിസ്റ്റ് ആയാലും ആർ എസ് എസ് ആയാലും ഗീത ആയാലും കൊല്ലാൻ പറയുന്നുണ്ടെങ്കിൽ അത് ഗുരുവിനോട് യോജിക്കത്തില്ല. ഇത്രയേ അല്ല, നല്ല കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അത് ആര് പറഞ്ഞാലും സ്വീകരിക്കുക. ആശയപരമായി ഞാൻ പറയുന്നു, വ്യക്തികൾ പലതരത്തിലാണ്, നല്ല വ്യക്തികളുമാണ്. അല്ല, നമുക്ക് എന്താണ് ഏതെങ്കിലും ഒന്നിനോടുള്ള അന്ധമായ വിരോധം, അത് ശരിയല്ല. ഒരു ജാതിയോടോ ഒരു മതത്തിനോടോ അന്ധമായ വിരോധമില്ല. അവരുടെ ആശയങ്ങളിൽ സ്വീകാര്യം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് പറയുക എന്നുള്ളതാണ്. ഇപ്പൊ ബ്രാഹ്മണൻ, എല്ലാ ബ്രാഹ്മണരും മോശമാണ്, നല്ല ബ്രാഹ്മണരുണ്ട്. അപ്പോ ബ്രാഹ്മണ ജാതിയെ അടച്ച് ആക്ഷേപിക്കുന്നത് ശരിയാണ്? ഒരിക്കലുമല്ല. ശരി, എല്ലാത്തിനും നല്ല മനുഷ്യരുണ്ട്. ഒന്ന് വേണം സ്വീകരിക്കുന്നത്. ശരി എന്നാ നിർത്തിക്കളയോ.